കാരണം സത്തിൽ നിന്നുണ്ടായ എന്ന് പറയുകയും പിന്നെ നശിക്കുന്നതാണെന്ന് പറയുകയും പിന്നെ എല്ലായിടത്തും സത്തയുടെ അനുഭവം ഉണ്ടെന്ന് പറയുന്നു, പിന്നെ നശിക്കുന്നു എന്ന് പറയുക. സത്തിന് മറ്റൊരർത്ഥമുള്ള എന്താണ്? ഇല്ല, ഇല്ല എന്നൊരർത്ഥം. ആകാശ സമൂഹം ഇല്ലാത്തതാണ്. അതുപോലെ ഇല്ല എന്ന് ഇങ്ങനെ പറയാൻ പറ്റും. എന്തുകൊണ്ട്? പ്രപഞ്ചത്തിന് ആകാശ സമൂഹം പോലെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? ആകാശവസ്തുവും ആകാശവസ്തുവും അസത്വം എന്ന് പറയുന്നത് അനുഭവപ്പെടുന്നില്ല. അനുഭവപ്പെടാത്തതാണ് അവിടെ അസത്വം എന്ന് പറയുന്നത്. ലോകം അനുഭവപ്പെടുന്നുണ്ട്. അത് ഉണ്ടാകുന്നതായി, നിലനിൽക്കുന്നതായി, നശിക്കുന്നതായൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ അനുഭവപ്പെടുന്നത് കൊണ്ട് ആകാശവസ്തുവും പോലെ അസത്വം എന്ന് പറയാൻ പറ്റില്ല. അതാണ് അസത്ത് എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയും. പലതരത്തിൽ പറയാം, പ്രധാനമായിട്ടിതാണ്. അസത്തിന് ആകാശ കുസുമം പോലെ എന്നൊരർത്ഥം എടുത്തു കഴിഞ്ഞാൽ അസത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത. അപ്പൊ ഇതില്ലാത്തതെന്ന് പറയാൻ പറ്റില്ല. ഇല്ലാത്തതാണെങ്കിൽ അനുഭവപ്പെടാൻ പാടില്ല. ഇത് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെന്ത് പറയുന്നു? സത്തെന്നോ അസത്തെന്നോ പറയാൻ കഴിയത്തില്ല എന്നുള്ള അർത്ഥത്തിൽ പല വാക്കിലും പറയാം. അസത്യം എന്നൂടെ പറഞ്ഞു അനർത്ഥം എന്ന് പറയുന്നു, മിഥ്യ എന്ന് പറയുന്നു, അനുപയോഗം എന്ന് പറയുന്നു. അദ്വൈതത്തിൽ പ്രപഞ്ചം എന്ന് പറഞ്ഞത് അങ്ങനെ സത്തോ അസത്തോ ഒന്നും നിർവചിക്കാൻ കഴിയാത്ത എന്നൂടെ വ്യക്തമായി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ ഇതിന് കാരണമായിരിക്കുന്ന സത്ത് അതുപോലെ സത്തെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ അസത്തായിരിക്കുന്ന ആകാശവസ്തു അതുപോലെ അസത്തെന്ന് പറയാൻ പറ്റും. സത്തെന്ന് പറയാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? ഇത് എന്റെ ഉത്പത്തി സ്ഥിതി നാശങ്ങൾ അനുഭവപ്പെടുന്നു. അന്ധ്യാപുത്രനെ പോലെ അസത്തെന്ന് എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? അസത്തിന് അനുഭവമില്ല, പ്രപഞ്ചം അനുഭവപ്പെടുന്നു. അതുകൊണ്ട് അനുവചനീയം അസത്യം അനർത്ഥം എന്ന പല രീതിയിലും പറയും. അപ്പൊ ഈ സത്തെന്ന് പറയുന്നു, അപ്പൊ സത്തെന്ന് പറഞ്ഞതിന് ഒരു പ്രധാനമായ യുക്തി പറഞ്ഞു. എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ യുക്തി? അതുകൊണ്ടാണ് ഈ പ്രപഞ്ച സത്താണ് എന്ന് പറയുന്നതിന് എന്ത് യുക്തിയാ പറഞ്ഞത്? അനന്യത്വ യുക്തി. അതാണ് പ്രധാനപ്പെട്ടത്. അനന്യത്വ യുക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണത്തിൽ നിന്നും കാര്യം അന്യമല്ല, കാരണത്തിൽ നിന്നുണ്ടായ കാര്യം കാരണം തന്നെ, സത്തിൽ നിന്നുണ്ടായ ജഗത്ത് സത്ത് തന്നെ. ഇതാണ് അനന്യത്വ യുക്തി. അതിനാണ് മണ്ണിന്റെയും ജലത്തിന്റെയൊക്കെ ഉദാഹരണം പറഞ്ഞത്. ഈ അനന്യത്വ യുക്തി ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന മുഴുവൻ ജഗത്ത് സത്ത് തന്നെ. പിന്നെ അതിന് ആ യുക്തിക്ക് അനുകൂലമായിരിക്കുന്ന അനുഭവമുണ്ട്. എന്താണ്? സർവത്ര സത്തിന്റെ അനുഭവം. ഇങ്ങനെ ഒരു അനുഭവം ഉള്ളത് കൊണ്ടാണ് യുക്തിയിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് കാരണം സത്തായതുകൊണ്ടാണ് ഈ ജഗത്തിനെ സത്തെന്ന് പറയുന്നത്. ഇത് സർവസാധാരണമായിരിക്കുന്നു. എന്നുവെച്ചാൽ സർവർക്കും അനുഭവ വിഷയമായിരിക്കുന്ന ഈ സത്ത്, സർവർക്കും അത് അനുഭവ വിഷയമാണ്. അപ്പൊ അങ്ങനെ ഒരു സത്തിന്റെ അനുഭവം എല്ലാവർക്കും ഉള്ളതുകൊണ്ട് അതിനെ ആശ്രയിച്ചൊരു യുക്തി പ്രയോഗിക്കുകയാണ്. പലതവണ പറഞ്ഞാണ്. അപ്പൊ അനുഭവ യുക്തി ഉപയോഗിച്ചാണ് പറയുന്നത്, ഇതെല്ലാം സത്താണ്. ഇനി സാധാരണ വേദാന്തികളൊക്കെ പറയും, എന്തുകൊണ്ട് ജഗത്തിന് സത്തെന്ന് പറയുന്നു? അത് ശ്രുതി ആണ് പ്രമാണം. വേദാന്തികൾക്ക് പ്രധാന പ്രമാണം എന്താണ്? ശ്രുതി. ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറയും. ഈ പറയുന്ന രീതിയിൽ ശ്രുതിയും വ്യാഖ്യാനിക്കും എന്നുള്ളതാണ്. ശ്രുതി പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ശ്രുതിയെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു അതനുസരിച്ചിട്ടാണ്. ശ്രുതി എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള വ്യാഖ്യാനത്തിനും വഴങ്ങുന്നതാണ്. ശ്രുതി ഈ പറഞ്ഞ രീതിയിലും വ്യാഖ്യാനിക്കാം. ദ്വൈതമോ ഇഷ്ടാദ്വൈതമോ ഏത് തരത്തിലും വ്യാഖ്യാനിക്കാം. അപ്പൊ ശ്രുതി എന്ന് പറയുന്നത് പലതരത്തിലും വ്യാഖ്യാനിക്കാവുന്നതാണ്. അപ്പൊ ഇത് ശ്രുതി നിന്ന് കിട്ടിയ അർത്ഥമാണിത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം എന്താ? അപ്പൊ ശ്രുതിയാണ് ഇതിന് പ്രമാണം. ഇതെല്ലാം ശ്രുതിയിൽ നിന്ന് മനസ്സിലാക്കുകയാണെന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാവും? ഒരാളെ തന്റെ അനുഭവവും യുക്തിയും ഉപയോഗിച്ച് ശ്രുതിയെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി തന്നാണ്. ഒരാള് വ്യാഖ്യാനിച്ചതാണ്. ഇപ്പൊ ശ്രുതിയിൽ ഈ അർത്ഥമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ വേറെ പല അർത്ഥങ്ങളുണ്ട്. ഇപ്പോ ഇത് ശ്രുതിയുടെ അർത്ഥമാണോ അത് വ്യാഖ്യാനിച്ച ആളുടെ അർത്ഥമാണോ? വ്യാഖ്യാനിച്ച ആളുണ്ട് കണ്ടെത്തലാണ്. ശ്രുതി എന്ന് പറയുന്നത് ശബ്ദമാണ്, വേദം ശബ്ദം, ശബ്ദത്തിന് അർത്ഥമാണ്. പക്ഷെ അത് വ്യാഖ്യാനിക്കുമ്പോ എന്തുവരും? പല അർത്ഥം വരാം. നമ്മൾ ശ്രുതി പ്രമാണം എന്ന് പറയുമ്പോഴും മനസ്സിലാക്കണം അത് പ്രമാണമാകുന്ന എങ്ങനെ? ഒരു വ്യാഖ്യാനം അനുസരിച്ചിട്ടാണ്. ഇത് അദ്വൈതിയുടെ വ്യാഖ്യാനം അനുസരിച്ചിട്ടാണ് ഈ പറയുന്നത്. അപ്പോ ഇതെല്ലാം സത്താണോ എന്ന് പറയുന്നത് നമ്മുടെ കേവലം ഒരു വ്യാഖ്യാനം അനുസരിച്ച് സ്ഥിതിക്കുന്ന കാര്യമാണോ? പിന്നെങ്ങനെ അനുഭവം? അനുഭവത്തെ വ്യാഖ്യാനിക്കണമെന്ന് പറയാം. നമ്മുടെ അനുഭവത്തെ വിശദീകരിക്കും. അപ്പൊ അനുഭവം മുഖ്യമാണ്, അനുഭവം ഉണ്ട്. ഈ അനുഭവം എങ്ങനെ എന്നുള്ളത് വ്യാഖ്യാനിക്കുന്നു. എന്തുകൊണ്ടിങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നു അതിനെ കുറിച്ച് വ്യാഖ്യാനം എന്ന് വെച്ചാൽ യുക്തി വിചാരം ചെയ്യുന്നു. അപ്പോ നമ്മളിപ്പോ അറിയുന്നു ഈ വ്യാഖ്യാനത്തിൽ നിന്ന് മനസ്സിലാക്കി ഇതെല്ലാം സത്യമാണ്. ഇനി നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ സത്യമാണ്? നമ്മൾ അറിയുന്നില്ല, അറിയാത്തവരുണ്ടല്ലോ. അറിഞ്ഞില്ലെങ്കിൽ ഇതെല്ലാം സത്യമാണോ? ആദിമ സത്യമാണ്. എന്തുകൊണ്ട്? പിന്നെ പിന്നെ എന്തിനെ ആശ്രയിച്ച്? ഇതൊരു വസ്തുസ്ഥിതിയാണ്. സ്വതസിദ്ധമായ കാര്യമാണ്. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, സ്വതസിദ്ധമായ ഒരു കാര്യത്തെ നമ്മൾ നമ്മുടെ അനുഭവത്തിലൂടെ ഇക്കയിലൂടെ മനസ്സിലാക്കുന്നു. നമ്മൾ മനസ്സിലായാലും മനസ്സിലാക്കിയില്ലെങ്കിലും ഇതെല്ലാം എന്താണോ, ഒരു വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമാണ്. അല്ല, നമ്മൾ ഭാവന ചെയ്യുന്നതോ നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കുന്ന ഒന്നുമല്ല. പക്ഷെ ഒന്നിനെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകം, ഇത് കുറെ പേപ്പർ കൊണ്ടുണ്ടാക്കിയാണ്. അത് ഞാൻ പരിശോധിച്ച് മനസ്സിലാക്കുന്നതാണ്. ഞാനത് പരിശോധിച്ച് മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിലും ഇത് എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? ഇപ്പൊ പേപ്പറുകൾ കൊണ്ടാണ് പുസ്തകം നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളൊരു വസ്തു യാഥാർത്ഥ്യം. ആ അറിവ്, ഇത് പേപ്പറുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള എന്റെ അറിവ് ഒരു വസ്തുനിഷ്ഠമായ അറിവാണ്. അങ്ങനൊരു അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഞാൻ അറിഞ്ഞില്ലെങ്കിലോ, അറിഞ്ഞില്ലെങ്കിലും ഇത് വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമാണ്. ഇതൊരു വസ്തുസ്ഥിതിയാണ്. ഞാനതിനെ അറിയുന്നു അറിയുന്നില്ലേ എന്നുള്ള കാര്യം അതിന്റെ വാസ്തവത്തെ ആശ്രയിക്കുന്നില്ല. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അതിന് സ്വയം നിലനിൽപ്പുള്ള ഒരു വസ്തുവാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഈ പറയുന്ന സത്ത, സർവവും സത്തയാണെന്നുള്ള ഈ യാഥാർത്ഥ്യം നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അത് അങ്ങനെ തന്നെ, അത് നമ്മൾ അറിയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ പുസ്തകത്തെ അറിയും. ഇപ്പൊ സർവവും സത്താണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എന്താണോ, അതൊരു യാഥാർത്ഥ്യമാണോ? നമ്മളുടെ അറിവിനെ ആശ്രയിച്ചല്ല നിൽക്കുന്നു. അങ്ങനെ പറയാൻ കാരണം പലരും ഇതിനെ ചോദ്യം ചെയ്യുന്നു, പറയുന്നത് ഇത് ഒരാളുടെ ഭാവനയെ പറയുകയാണ്. ഭാവനയല്ല, ഭാവന എന്ന് പറയുന്നത് നമുക്ക് അനുഭവം ഇല്ലാത്തടത്താണ് നമ്മൾ ഭാവനയിലേക്ക് പോകുന്നത്. ഇതിപ്പോ അങ്ങനെയല്ല, നമ്മുടെ അനുഭവമാണ്. പക്ഷെ അനുഭവത്തെ കൂടുതൽ വിശദമാക്കാൻ വേണ്ടി നമ്മൾ യുക്തി വിചാരം ചെയ്യും. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇതെല്ലാം ആദിമസത്ത് തന്നെയാണ്. അതാണ് അങ്ങനെ വിശദീകരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗം എന്താണ്? ഈ കാണുന്ന പ്രപഞ്ചം ഇത് അസത്യമാണ്, അനർഥമാണെന്നുള്ളത്. ഈ അനർഥമാണല്ലെങ്കിൽ അസത്യമാണെന്ന് പറയുന്നത് നമ്മളിത് യുക്തി വിചാരം ചെയ്ത് മനസ്സിലാക്കി പറയാണ്. നമ്മളിത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് അനർഥമാണോ? നമ്മളിത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് അനർഥമാണോ അതോ സത്യമാണോ? ഇത് നമ്മളെങ്ങനെ കരുതുന്നു എന്നുള്ളതല്ല, ഇത് അനർഥമാണെന്ന് ഇപ്പം നമ്മൾ യുക്തി വിചാരം ചെയ്ത് പറയുന്നു. നമ്മൾ ഇത് അനർഥമാണെന്നുള്ള യുക്തി വിചാരം ചെയ്ത് മനസ്സിലാക്കിയില്ല. ഈ പ്രപഞ്ചത്തിൽ ഇത് അനർഥമാണോ അല്ലയോ, ഇതാണ് ചോദ്യം. ഒന്നുകിലാണ് അല്ലെങ്കിൽ അല്ല. എങ്ങനെ, എന്തുകൊണ്ട്? എന്താണ്? അറിഞ്ഞില്ലെങ്കിൽ ശരി. നിങ്ങൾ പറയുന്നത് ഇത് സത്യമാണെന്നാണ്. സത്യമായി ഒന്നിനെ നിങ്ങൾ യുക്തി വിചാരം ചെയ്താൽ അത് അനുഗതമാകും. നിങ്ങൾ മുമ്പേരിക്കുന്ന ഈ വസ്തുവിനെ നിങ്ങൾ യുക്തി വിചാരം ചെയ്താൽ മറ്റൊന്നാകും. മറ്റൊരു സാധനമായി മാറും. ഏതെങ്കിലും ഒരു ഒരു വസ്തുവിനെ വിചാരം ചെയ്ത് നിങ്ങൾക്ക് മറ്റൊന്നാക്കാൻ പറ്റും. നിങ്ങൾ വിചാരം ചെയ്യുമ്പോൾ അത് വേറെ ഒന്നാകും. നിങ്ങൾ ചിന്തിക്കുന്നു, വസ്തു വേറെ ഒന്നായി മാറും. പിന്നെ നിങ്ങൾ അറിയുമ്പോഴാണ് ധാരണമാകുന്നതെന്ന് പറഞ്ഞാൽ അറിയാത്തപ്പോ ഇതെന്തോന്നു? അറിയുമ്പോ ഇതാനൃതമാണെന്ന് പറഞ്ഞു. അറിയാത്തപ്പോ എന്താണ്? സത്യമാണ്. നിങ്ങൾക്കൊരു കാര്യം എങ്ങനെ അനുഭവപ്പെടുന്നു എന്നുള്ളതല്ല, അത് പലതരത്തിലും അനുഭവപ്പെടാം. അതിന്റെ വസ്തുസ്ഥിതി എന്തെന്നുള്ളതാണ്. എന്റെ വസ്തുസ്ഥിതി എന്ന് പറയുന്നത് അതിന് അനുർദ്ധം എന്നൊരവസ്ഥയുണ്ട്, അല്ലെങ്കിൽ അനുർവചനീയം എന്ന് പറയുന്ന ഒരു അവസ്ഥ അതിനുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെയൊന്ന് മനസ്സിലാക്കുന്നു. അല്ലാതെ നമ്മൾ വിചാരം ചെയ്യുമ്പോൾ അത് അനർത്ഥമാകുന്നതല്ല. നമ്മുടെ വിചാരം കൊണ്ട് അങ്ങനെ ഒന്നിനെയും മാറ്റാൻ പറ്റില്ല. ഒരു വസ്തു എങ്ങനെയോ അതിനെ നമ്മൾ അറിയാം, അറിയാതിരിക്കാം. അത് രണ്ട് സംഭവിക്കും. മറ്റൊരു തരത്തിൽ അറിയാം. ആ മാറ്റങ്ങളൊക്കെ എവിടെ സംഭവിക്കുന്നതാണ്? നമ്മുടെ അറിവിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഒരു വസ്തുവിനെ അതുപോലെ അറിയുക, അതിനെ അറിയാതിരിക്കുക, അതിനെ മറ്റൊന്നായി അറിയുക, ഇതൊക്കെ നമ്മുടെ അറിവിൽ സംഭവിക്കുന്ന കാര്യം. ആ വസ്തുവിനെ സംബന്ധിച്ച് നോക്കിയാലോ, ആ വസ്തു എന്ന് പറയുന്നത് ആ വസ്തുവിനൊരു സ്വരൂപമുണ്ട്. സത്യമായാലും ശരി അത് അസത്യമായാലും ശരി വസ്തുസ്വരൂപം. ഈ സത്ത എന്ന് പറയുന്ന ഒരു വസ്തുസ്വരൂപമാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത് ആദ്യം അസത്ത ഉള്ളതല്ല. ഇനി പ്രപഞ്ചം, പ്രപഞ്ചത്തിന് ഒരു സ്വരൂപമുണ്ട്. ഒരു സ്വരൂപം ആ പ്രപഞ്ചത്തിന്റെ ഒരു സ്വരൂപം എന്താണ്? അത് അനുവചനീയമാണ്. അങ്ങനെ ഒരു സ്വരൂപം ഉള്ളത് കൊണ്ടാണ് നമുക്കത് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു സ്വരൂപം ഇല്ലെങ്കിൽ നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതായത് പ്രപഞ്ചത്തിന് സത്ത എന്നുള്ള ഒരു സ്വരൂപമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അതിനെ ചിന്തിച്ച് മനസ്സിലാക്കിയത്. അതുപോലെ ഈ പ്രപഞ്ചത്തിന് അനുവചനീയം എന്ന് പറയുന്ന ഒരു സ്വരൂപം ഉണ്ട്, അതുകൊണ്ടാണ് ചിന്തിച്ചിട്ട് എന്ത് പറയുന്നത്, ഇത് അനുവചനീയമാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ്. ഒരു വസ്തുവിന് തന്നെ പല സ്വരൂപങ്ങളുണ്ടാവും. ഒരു തരത്തിൽ തന്നെ ഇരിക്കണമെന്ന്. എന്റെ മുമ്പേ ഇരിക്കുന്ന ഈ പുസ്തകം എന്ന് പറയുന്നത് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു, പേപ്പറായി ഇങ്ങനെ ഇരിക്കുന്നു. ഇതിന് മറ്റു പല സ്വരൂപങ്ങളുമുണ്ട്. ഇതിന് വേറെ വേറെ പേപ്പറുകളാക്കാം. പിന്നെ അതിനെ അതിൻ്റെയും പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് തന്മാത്രകളാക്കാം. അതിന്റെ പിന്നിൽ പോയാൽ അതിന് സൂക്ഷ്മകണങ്ങളാക്കാം, ആറ്റങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ സ്വരൂപം ഇതിനുണ്ട്. ഈ കാണുന്നത് അതിൻ്റെ ഒരു സ്വരൂപം. നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്ന അതിന്റെ തന്നെ പല സ്വരൂപങ്ങളാണ്. ഇത് തന്നെ പല കെമിക്കലുകളാണ്, അതതിന്റെ ഒരു സ്വരൂപമാണ്. നമ്മൾ അറിയുന്നത് കൊണ്ടാണോ അത് കെമിക്കലാകുന്നത്? ആണോ? ഇതൊരു ഊർജമാണ്, അതിന്റെ സ്വരൂപമാണ്. നമ്മൾ അറിയുന്നോണ്ട് ഊർജമാകുന്നതാണ്. അല്ല, നമ്മൾ അറിഞ്ഞാലോ അറിഞ്ഞില്ലെങ്കിലോ എന്താണോ വസ്തുസ്വരൂപം എന്ന് പറയുന്നത്, നമ്മൾ കണ്ടെത്തുകയാണ് ചിന്തിച്ചും അന്വേഷിച്ചും. പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തി വസ്തുസ്വരൂപത്തെ നമ്മൾ കണ്ടെത്തുകയാണ്. അങ്ങനെ ഈ പ്രപഞ്ചത്തിന് സത്ത, മാധ്യമസത്ത എന്നൊരു സ്വരൂപമുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തു? അനുഭവത്തിലൂടെ യുക്തിയിലൂടെ മനസ്സിലാക്കി. ഇനി ഈ പ്രപഞ്ചത്തിന് മറ്റൊരു സ്വരൂപമുണ്ട്. അതെന്താണ്? അതെന്താണ്? അനുർവചനീയം എന്ന് പറയുന്ന ഒരു സ്വരൂപം. അത് നമ്മളങ്ങനെ മനസ്സിലാക്കി. അനുർവചനീയം എന്ന് പറയുന്ന സ്വരൂപം അങ്ങനെ മനസ്സിലാക്കി. അത് യുക്തി വിചാരം ചെയ്ത് മനസ്സിലാക്കി. അത് യുക്തി വിചാരം ചെയ്ത് മനസ്സിലാക്കി. അങ്ങനെ യുക്തി വിചാരം ചെയ്യുമ്പോൾ സാധാരണ ഇത്തരം യുക്തി വിചാരങ്ങളിലൊക്കെ അദ്വൈതികൾ സ്വീകരിച്ചിരിക്കുന്നു. ഓരോ ഉദാഹരണങ്ങൾ കണ്ടെത്തിയിട്ട് അത് ഇതുപോലെയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയും. പൂർണ്ണമായും ഉദാഹരണം പോലെ ആയിരിക്കണമെന്നില്ല. എന്ന ആ ഉദാഹരണത്തിലും ചില സമാനതകൾ കാണും. ഉദാഹരണം പൂർണ്ണമായും ശരിയാണ്. ഇപ്പം മരുമരീചിയെ നോക്കിയിട്ട് പറയും. ഈ മരുമരീചിക എന്ന് പറയുന്നത് സത്യമാണോ? മരുഭൂമിയില് ജലം, കാനൽ ജലം, വാസ്തവത്തിലുള്ള ജലമാണ്. അതിനെ സത്തെന്ന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ട്? അതേസമയം അത് മറഞ്ഞു പോവാം. സൂര്യപ്രകാശം ഒന്ന് മങ്ങിക്കഴിഞ്ഞാൽ അതവിടെ കാണത്തില്ല. സത്യം എന്ന് പറയാൻ പറ്റും. പിന്നെ അത് അസത് എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ട്? അത് അനുഭവത്തിലുണ്ട്. ജലം തന്നെയാണ് അനുഭവത്തിൽ. ജലം അനുഭവത്തിലെന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണോ ജലം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമുക്ക് കണ്ണുകൊണ്ടും തൊക്കുകൊണ്ട് സ്പർശിച്ചും നാക്കുകൊണ്ട് രുചിച്ചും എല്ലാം അറിയാൻ പറ്റിയ സാധനമാണ്. പക്ഷെ ഇത് അങ്ങനെയൊന്നും അറിയാൻ പറ്റില്ല. ഇതെങ്ങനെ അറിയാൻ പറ്റൂ? കണ്ണുകൊണ്ട് കാണാനേ പറ്റൂ. മരുമരി ജീവിതം നാക്കുകൊണ്ട് രുചിച്ചു നോക്കാൻ പറ്റൂ. കൈകൊണ്ട് തൊട്ടു നോക്കാൻ പറ്റൂ. അങ്ങനെയൊന്നും അറിയാൻ പറ്റത്തില്ല. പക്ഷെ കണ്ണുകൊണ്ട് കാണുന്നു. കാണുന്നുണ്ട്, ഒരനുഭവം നമ്മൾ മുമ്പിലുണ്ട്. അപ്പോ അസത്ത്, ആകാശകുസുമം പോലെ അസത്തെന്ന് പറയാൻ പറ്റും. ഇത് ചുരുങ്ങിയ പക്ഷം കണ്ണുകൊണ്ടെങ്കിലും കാണാം, മറ്റൊന്നും നടക്കില്ലെങ്കിൽ. അപ്പോ അത് അസത്താണെന്ന് പറയാൻ പറ്റില്ല, സത്താണെന്ന് പറയാൻ പറ്റില്ല. അതിനെ എന്ത് പറയുന്നു? അനുവചനീയം. ഈ ഉദാഹരണത്തെ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത്, അതുപോലെ സത്ത് അസത്ത് എന്ന് ഈ പ്രപഞ്ചത്തെയും പറയാൻ കഴിയത്തില്ല. യുക്തിയിലൂടെ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാളുടെ അഭിപ്രായമാണ്. ഒരാളുടെ അഭിപ്രായമാണ് ഇത് അനുവചനീയമാണ്, അസത്യമാണ്, അനർത്ഥമാണ്. ഇനി ഈ അഭിപ്രായം തന്നെ എല്ലാവർക്കും വേണമെന്നില്ല. പലർക്കും പല അഭിപ്രായമായിരിക്കും. ഒരാളോട് ചോദിക്കുകയാണ് ഈ പ്രപഞ്ചത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? സത്താണോ അസത്താണോ? ഇപ്പോൾ അത് സത്തിന്റെ അസത്തിന്റെ നിർവചനം അനുസരിക്കുന്നു. സത്തെന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളത്. അപ്പൊ അയാൾ പറയും ഒരിക്കലും അല്ല, എപ്പോഴും ഉള്ളതല്ല അസത്ത്. അസത്ത് എന്ന് പറഞ്ഞാൽ നശിച്ചു പോകും. അത് ശരിയാണ്, ഇത് അസത്താണ്. അങ്ങനെ ഒരാൾക്ക് പറയാം, അങ്ങനെയും ഒരാൾക്ക് പറയാം. എന്നും നിലനിൽക്കാത്തോണ്ടിത് സത്തല്ല, നശിച്ചു പോകുന്നോണ്ടിത് അസത്താണ്. അങ്ങനെയൊക്കെ പറയാം. പിന്നെ ഒരാളോട് ചോദിക്കുന്ന എന്താ പ്രപഞ്ചത്തിന്റെ അഭിപ്രായം? ആൾക്കാർ ഞാനിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ചിന്തിക്കാത്തവന്റെ അഭിപ്രായം എന്തായിരിക്കും? അയാൾക്ക് അഭിപ്രായമില്ല. അഭിപ്രായമില്ല എന്ന് വെച്ചാൽ പ്രപഞ്ചമില്ലേ? എനിക്ക് അഭിപ്രായമില്ല, അതുകൊണ്ട് പ്രപഞ്ചമില്ലെന്നാണ്. അപ്പോൾ പലതരത്തിലും വരാം. അതില് ഇത് അനിർവചനീയം എന്ന് പറയുമ്പോൾ ആ പറയുന്നയാളെന്താ ചെയ്യുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ അനിർവചനീയ ആ സ്വഭാവത്തെ അയാൾ കണ്ടെത്തുകയാണ്. അതാണ് പ്രപഞ്ചത്തിന്റെ അനുവചനീയമായ സ്വഭാവത്തെ ഒരാൾ കണ്ടെത്തുകയാണ്. അത് പ്രപഞ്ചത്തിനുള്ളത് തന്നെയാണ് എന്നയാളെ മനസ്സിലാക്കിയാണ്. ഇതുവരെ മനസ്സിലാക്കിയില്ല, യുക്തി വിചാരത്തിലൂടെ അതിനെ ആളും മനസ്സിലാക്കുന്നു. അപ്പോൾ പ്രപഞ്ചത്തെ ഈ രണ്ടു പറയുന്നതും ശരിയാണ്. എന്താണ് ഇത്? സത്താണോ? ഇത് അനിർവചനീയം എന്നുള്ള അർത്ഥത്തിൽ അസത്യമാണോ? ആ ശബ്ദങ്ങൾ ഏത് ശബ്ദവും പ്രയോഗിക്കാം. അവിടെയൊക്കെ എന്ത് അർത്ഥത്തെ എടുക്കുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. ഓരോ ശബ്ദങ്ങൾ പല അർത്ഥത്തിൽ പ്രയോഗിക്കും. അപ്പോൾ ഇവിടെ അസത്യം എന്ന് പറഞ്ഞാൽ ഇത് സത്തെന്നോ അസത്തെന്നോ ആത്യന്തികമായി തീരുമാനിക്കാൻ കഴിയാത്തത്. അങ്ങനെയും യുക്തി വിചാരം ചെയ്ത് മനസ്സിലാക്കാം. അപ്പോൾ പ്രപഞ്ചത്തിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. എന്നാൽ പ്രപഞ്ചം സത്വമാണ്. ഇപ്പൊ പ്രപഞ്ച സത്താണെന്ന് പറയുന്നതിന് കാരണവും പറഞ്ഞു. എന്താണോ സത്തിൽ നിന്നുണ്ടായ, അതാണ് കാരണം. സത്തിൽ നിന്ന് ഉണ്ടായതുകൊണ്ടാണ് അതിനെ പ്രപഞ്ചത്തെ സത്തെന്ന് പറയുന്നത്. അതിനൊരു കാരണം. ശരി, ഇത് അനിർവചനീയമായിരിക്കുന്നു. അതിനെന്താ കാരണം? അതിനൊരു കാരണം പറയണം. പ്രപഞ്ചം സത്തായിരിക്കുന്നതിന് നമ്മൾ കാരണം പറഞ്ഞാൽ സത്തിൽ നിന്നും ഉണ്ടായത്. സത്തെന്നോ അസത്തെന്നോ ഇത് നിർവചിക്കാൻ, ആത്യന്തികമായി നിർവചിക്കാൻ കഴിയാത്ത രീതിയിലും ഈ പ്രപഞ്ചം ഇരിക്കുന്നുണ്ട്. ഇതിനെന്താ കാരണം? എന്താ കാരണം? ഒരു വസ്തുവിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് കാരണമാകത്തില്ല. പറയണം, അഗ്നിയുടെ സ്വഭാവം എന്താണോ ചൂട്, അതാണോ അതിന് കാരണം? ഉണ്ട്. കാരണം എന്ന് പറയുമ്പോൾ സ്വഭാവമാകാൻ പാടില്ല. സ്വഭാവം നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ കാരണവും കാര്യമൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അതെന്റെ സ്വഭാവം. ജലം എന്തുകൊണ്ട് ഒഴുകുന്നു, അതെന്റെ സ്വഭാവമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഒഴുകുന്നു എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പറ്റൂ? ഒഴുകുന്നു. അപ്പോൾ ജലത്തിന്റെ പ്രോപ്പർട്ടികൾ എന്തൊക്കെയാണെന്ന് പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അത് ഒഴുകുന്നതിന് ഉള്ള കാരണങ്ങൾ അതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കും. അപ്പൊ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റത്തില്ല. അതായത് പ്രപഞ്ചത്തെ നമ്മൾ സത്തായി മനസ്സിലാക്കുന്ന, അതായതിന്റെ ഒരു സ്ഥിതിയാണ്. അതങ്ങനെയാണ്, അതുകൊണ്ട് നമ്മളതിനെ മനസ്സിലാക്കുന്നു. ഇനി നമ്മൾ നോക്കേണ്ടത് പ്രപഞ്ചത്തെ ഒരാൾ സത്തായിട്ട് അറിഞ്ഞു. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് ഈ അനർത്ഥമായ അനുവചനീയമായ ഒരു പ്രപഞ്ചം അയാളെ സംബന്ധിച്ച് ഉണ്ടോ? പ്രപഞ്ചത്തെ സത്തായി മനസ്സിലാക്കി അയാളെ സംബന്ധിച്ചിടത്തോളം അനിർവചനീയമായൊരു പ്രപഞ്ചം, സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയാത്തവൻ ഒരു പ്രപഞ്ചം അയാളെ സംബന്ധിച്ചുണ്ടോ? പിന്നെ സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയാത്ത പ്രപഞ്ചം ഒരു വസ്തുസ്ഥിതിയാണെങ്കിൽ അതെവിടെ പോയി? അതെങ്ങോട്ട് പോയി? അനുവചനീയമായ പ്രപഞ്ചം എവിടെ പോയി? അതൊരു വസ്തുസ്ഥിതിയാണെങ്കിൽ നേരത്തെ പറഞ്ഞു അനുവേദിത്വം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഒരു സ്വഭാവമാണ്, വസ്തുസ്ഥിതിയാണ്. അപ്പോ എല്ലാം സത്താണെന്നറിഞ്ഞാൽ ഈ അനുവചനീയമായ പ്രപഞ്ചം ഒരാൾ പറയുന്നു അതില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ, ആ അത് വസ്തുസ്ഥിതിയായിരുന്നത് എങ്ങനെ പോയി, എങ്ങോട്ട് പോയി? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണ്, സർവവും സത്താണ് എന്ന് പറയുന്നത് അത് പരമാർത്ഥികതയാണ്. അതാണ് പരമാർത്ഥ സത്യം, അത് സത്യം തന്നെയാണ്. എന്നാൽ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഇത് അനുവചനീയമാണെന്നറിയുന്നത് അത് ഒരു പരമാർത്ഥ സത്യമല്ല, അത് സത്യമാണ്. പക്ഷെ പരമാർത്ഥ സത്യം പിന്നെ അതെന്താണ് പറയുന്നു? അത് ഒരു വ്യാവഹാരിക സത്യമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ അനുഭവത്തിലുള്ള ഒരു സത്യമാണ്. നമ്മുടെ അനുഭവ തലത്തിലുള്ള ഒരു സത്യമാണത്. നമ്മുടെ അനുഭവ തലത്തിൽ അങ്ങനെ ഒരു അനിർവചനീയത, നിർവചിക്കാനാകാത്ത ഒരവസ്ഥ ഈ പ്രപഞ്ചത്തിനുണ്ട്. പക്ഷെ അത് പാരമാർത്ഥികം അല്ല. അപ്പൊ നിങ്ങൾ ഇതിനെ ഈ പ്രപഞ്ചത്തെ അനിർവചനീയമായി മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ പ്രപഞ്ചത്തിന്റെ പാരമാർത്ഥികതയെ നമ്മൾ മനസ്സിലാക്കുന്നില്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ വ്യാവഹാരികമായ നമ്മൾ അറിയുന്ന യുക്തി നമ്മുടെ അനുഭവം ഉപയോഗിച്ച് അറിയാൻ കഴിയുന്ന ഒരു തലം അത് നമ്മൾ അറിയുന്നേ ഉള്ളൂ. അപ്പോ അവിടെ ചോദ്യം വരും, അപ്പോ പാരമാർത്ഥികമായ ഒരു സത്തയും വ്യാവഹാരികമായ ഒരു സത്തയും പ്രപഞ്ചത്തിൽ, പാരമാർത്ഥികമായ സത്യം എന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ സത്യം. ഇപ്പൊ പറയുന്നു യുക്തി വിചാരം ചെയ്യുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന വ്യാവഹാരികമായ സത്യം പ്രപഞ്ചത്തിൽ, ഇങ്ങനെ രണ്ട് സത്തയുണ്ടോ? സത്ത രണ്ടുണ്ടോ? പരമാർത്ഥികമായ സത്ത ബ്രഹ്മത്തിൽ, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഒരു വ്യാവഹാരികമായ സത്ത, അങ്ങനെ രണ്ട് സത്തയുണ്ടോ? ഉണ്ടോ? രണ്ട് സത്ത ഉണ്ടോ? രണ്ട് സത്ത ഇല്ല. അപ്പൊ പിന്നെ ഈ രണ്ടാമത്തെ സത്തയുടെ അനുഭവം എങ്ങനെ ഉണ്ടായി? ഒന്നേ ഉള്ളൂ എങ്കിൽ അതന്നെ. ഇതെങ്ങനെ സംഭവിച്ചു? ആലോചിച്ച് കണ്ടുപിടിക്കണം എങ്ങനെ സംഭവിച്ചു. ഇത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഈ പരമാർത്ഥ സത്തയിൽ ഈ അനുവചനീയ സത്ത എങ്ങനെ അനുഭവപ്പെടുന്നു എന്നുള്ളതിന് ഉത്തരം കിട്ടത്തുള്ളൂ.